ഉണ്ടല്ല എന്ന് മറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം. ഇത് അനാദിതമ സ്വഭാവം, രണ്ടും തിരഞ്ഞെടുക്കില്ല. അസത്തില്ല, അവിടെ തെറ്റരുത്. രണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ്? അസത്ത് ഇല്ല. അതിന് ഉദാഹരണത്തിന് വ്യക്തമാക്കുന്നതാണ് എന്ത്? രജ്ജുഖണ്ഡത്തിൽ ഇല്ല ഉരകം. കയറിൽ ബ്രഹ്മസ്ഥലത്തെന്ന് പ്രത്യേകം മനസ്സിലാവും. ബ്രഹ്മസ്ഥലത്ത് എന്താണ്? കയറിൽ സർപ്പമേ ഇല്ല. ഉള്ളത് രജ്ജു മാത്രം. അവിടെ ഉള്ളത് കയറേ ഉള്ളൂ. പക്ഷെ കയറിനെ അറിയുന്നില്ല, എന്നാൽ സർപ്പത്തെ അറിയുന്നതാണ് ഭ്രമം. ഇവിടെ കയറിനെ നമ്മള് അറിയുന്നില്ല, സർപ്പത്തെ അറിയുന്നു. പക്ഷെ പറയുന്നു അവിടെ ഉള്ളത് കയറാണെന്ന്. നമ്മൾ അറിയുന്നില്ല, പിന്നെ ഉണ്ടെന്നങ്ങനെ പറയാൻ പറ്റും? നമ്മൾ അറിയുന്നില്ല, പിന്നെ ഉണ്ടെന്നെങ്ങനെ പറയും കയറി? ഇവിടെ പറയുന്നു ഉള്ളത് സർപ്പം മാത്രം എന്ന് പറയാൻ പറ്റും. ഉള്ളത് കയറെന്നേ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അറിയുന്നത് സർപ്പത്തെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉള്ളത് ഒരക സർപ്പമാണ് ഉള്ളത്. അറിയുന്നില്ല, പിന്നെ ഉള്ളതെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയും. പറയുന്നു ഇവിടെ അറിയുന്നുണ്ട് സർപ്പത്തെ. നമ്മൾ അറിയുന്നുണ്ട് എപ്പോ? എപ്പോ അറിയുന്നുണ്ട്? ഭ്രമമുള്ളപ്പോ. നമ്മള് സർപ്പം എന്ന് പറയുന്ന സമയത്ത്, അറിയുന്ന സമയത്ത്, പറയുക എന്നുള്ളതിനെ മുഖ്യം അറിയുകയാണ്. ഇതാ സർപ്പം, അയം സർപ്പഹ, ഇതാ ഒരു സർപ്പം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ കയറിനെ അറിയുന്നുണ്ടെന്നാണ്. പിന്നീടല്ല. അതെങ്ങനെ അറിയുന്നു? അങ്ങനെ കയറിനെ അറിയുന്നു. സർപ്പത്തെ അല്ലേ അറിയുന്നുള്ളൂ, പിന്നെ കയറിനെങ്ങനെ അറിയുന്നു? കയറിനെ അറിഞ്ഞേ മതിയാവും. കയറിന് ഒരിക്കലും അറിയാതിരിക്കാൻ പറ്റില്ല, കാരണം അത് സത്യമാണ്. സത്യമാണെങ്കിൽ അതറിഞ്ഞേ പറ്റും. കയറിനെങ്ങനെ അറിയുന്നു? ഇത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതാ ഇതാ ഒരു സർപ്പം. അവിടെ ഇത് എന്ന് നമ്മൾ അറിയുന്നു. ഇതെന്നോ ഈന്നോ സർപ്പത്തോടൊപ്പം നമ്മളൊന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറയുമല്ലോ, ഇതാ ഒരു സർപ്പം, ഇതാ ഒരു സർപ്പം, ഈ എന്നെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെ? സർപ്പത്തേണോ? സർപ്പത്തേണോ ചൂണ്ടിക്കാണിക്കുന്നു? ഇതാ ഒരു സർപ്പം ചൂണ്ടിക്കാണിക്കുന്നു, സർപ്പത്തേണോ? ആണോ? എന്തുകൊണ്ട് സർപ്പമായി കൂടാ? സർപ്പം അവിടെ ഇല്ല. ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, കാരണം മുമ്പിൽ എന്തോ കിടന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് സർപ്പമാണ്. അപ്പൊ സർപ്പമാണെന്ന് പറയുന്നതിന് ആശ്രയമായിട്ട്, ആധാരമായിട്ട് അവിടെ എന്തോ ഒന്ന് കിടപ്പുണ്ട്. അതിനാണ് നമ്മൾ ഭ്രമിച്ചത്, അതിലാണ് ഭ്രമം ഉണ്ടായത്. അപ്പൊ ഇത് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് കയറിനെയാണ്, സർപ്പത്തെ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് എന്തിന്? രണ്ടിനി അനുഭവിക്കുന്ന രണ്ടിനി ഏതിനെ? കയറിനെ അറിയുന്നുണ്ട്, സർപ്പത്തെ അറിയുന്നുണ്ട്. അപ്പൊ അതില് സർപ്പത്തിന് പറയുന്നതാണ് അധിഷ്ഠാനം അല്ലെങ്കിൽ ആധാരം. ഏതിനെ പറയുന്നു? കയറിനെ. ശ്രദ്ധിച്ചിരിക്കും, കയറിനെയാണ് എന്ന് പറയുന്നത് അധിഷ്ഠാനം അല്ലെങ്കിൽ. അപ്പൊ പിന്നെ സർപ്പം ആരോപിതം, ആരോപ്യം, ആരോപിതം എന്ന് പറയുന്നത് ആരോപിക്കപ്പെട്ടത്, ഇല്ലാത്തത് അനുഭവപ്പെടുന്നതാണ് ആരോപിതം. ഇല്ലാത്തത് അനുഭവപ്പെടുന്നതിനാണ് ആരോപിതം എന്ന് പറയുന്നത്. അവിടെ ആരോപിതമായിരിക്കുന്ന എന്തോന്നു സാറിന് മലയാളത്തിൽ പറയുന്ന ആരോപം ഒന്നുമല്ല, അധ്യാരോപ അപവാദം എന്നൊക്കെ പറയുന്നത് ആരോപമാണ്. അപ്പോ നമുക്ക് ബ്രഹ്മസ്ഥലത്ത് നമ്മള് ആ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുക തന്നെ കയറിനെ അറിയുന്നുണ്ട്, പക്ഷെ കയറായിട്ട് അറിയുന്നില്ല. അതാവണം കയറായിട്ട് അറിയുന്നില്ല, പിന്നെ എന്തായിട്ട് അറിയുന്നു? ഇതായിട്ട് അറിയുന്നു. ഇത് ഇത് എന്നറിയുന്നതാണ് കയറിനെ അറിയുന്നത്. ഇതിന്റെ സ്ഥാനത്ത് കയറ് സർപ്പം അങ്ങനെ ഒരിക്കലും അറിയാൻ പറ്റില്ല. കയറെന്നറിഞ്ഞാൽ പിന്നെ സർപ്പജ്ഞാനമില്ല, സർപ്പം എന്നറിയുമ്പോൾ പിന്നെ കയറൊന്നും അറിയില്ല. പക്ഷെ ഇതെന്നറിയാം. ഇതെന്നറിയുന്ന എന്തിനെ തന്നെ കയറ. അപ്പൊ അതിനെന്താ മനസ്സിലാക്കാനുള്ളത്? ബ്രഹ്മസ്ഥലത്ത് പോലും വാസ്തവത്തിൽ എന്താണോ അവിടെ ഉള്ളത് അതിനും മറഞ്ഞിരിക്കാൻ പറ്റില്ല. അത് അറിയുന്നവന് അത് വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. എവിടെ ഭ്രമം ഉണ്ടാകുന്നിടത്തും അവിടെ എന്താണോ വാസ്തവം, ആ വാസ്തവം ഭ്രമം ഉണ്ടായെന്ന് പറഞ്ഞത് മറഞ്ഞിരിക്കത്തില്ല, അത് വെളിപ്പെടും. ആർക്ക് വെളിപ്പെടും? ഭ്രമം ഉണ്ടാകുന്നതാണ്. അതാണ് അവിടെ ഇത് എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തിന് എപ്പോഴെങ്കിലും ഒളിഞ്ഞിരിക്കാൻ പറ്റും? പറ്റൂ. കാരണം ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. കയറിൽ സർപ്പം അനുഭവപ്പെടുന്നത് പോലെ ബ്രഹ്മത്തിൽ സത്തിൽ ഉണ്മയിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. അപ്പൊ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ സത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും, മറഞ്ഞിരിക്കില്ല. ശരി, നിങ്ങൾ സർപ്പത്തെ കാണുമ്പോൾ കയറ് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ടോ? കയറിന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? എന്തുകൊണ്ട്, എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അത് തന്നെ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന് എങ്ങനെ അറിയും? പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല കാര്യം എങ്ങനെ, എന്തുകൊണ്ട് പറഞ്ഞു? പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ കയറെന്ന് പറയും. ഇത് എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് എന്ത് പറയും? കയർ. കയറിനെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന കയറിനെ കയറെന്ന് അറിയില്ല. കയറിനെ പൂർണ്ണമായും മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കയറിനെ കയറെന്നറിയില്ല, കയറെന്നറിയുന്നില്ല, കയറെന്നറിയുന്നില്ല. ആ കയറിനെ പൂർണ്ണമായും മനസ്സിലാകുന്ന കയറെന്നറിയുക, അതറിയുന്നില്ല എന്ന് അറിയാതിരിക്കുന്നുണ്ടോ? ഇതെന്നറിയുന്നു. അതുപോലെ തന്നെ ബ്രഹ്മത്തിന്റെ വഴി. അപ്പോ അസ്ഥി ഉണ്മ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രഹ്മത്തെ പൂർണ്ണമായി അറിയുന്നു എന്നല്ല. ഉണ്ട് എന്നിങ്ങനെ നമ്മൾ ബ്രഹ്മത്തെ പൂർണ്ണമായി അറിയുന്നില്ല. എന്തുകൊണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ, ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവാണെന്നും പറഞ്ഞു നേരത്തെ. എന്നാ പൂർണ്ണമായ അറിവ്? ഇത് എന്ന് പറയുന്നത് കയറിനെ കുറിച്ചുള്ള അറിവാണ്, പക്ഷെ അത് പൂർണ്ണമായ കയറിന്റെ അറിവല്ല. അതുപോലെ സത്ത് ഉണ്മ എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ കുറിച്ചുള്ള, ബ്രഹ്മം പ്രകാശിക്കുന്നതാണ് നമ്മൾ അറിയുന്നതാണ്. ഉണ്ട് എന്ന് പറയുന്ന ബ്രഹ്മം പ്രകടമാകുന്നതാണ് നമ്മളതിനെ അറിയുന്നത്. അത് ബ്രഹ്മത്തിന്റെ പൂർണമായ അറിവല്ല ഉണ്ട് എന്നറിയും. അതുകൊണ്ട് പൂർണമായ അറിവാകുന്നില്ല. ഇതാണ് കേട്ടില്ല ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ. കയറിന്റെ കാര്യം ശരിയല്ല, ഇതെന്നറിയുന്നുണ്ട്, അത് പൂർണ്ണമായ അറിവില്ല കയറെന്നറിയുന്നു. ബ്രഹ്മത്തെ നമ്മൾ സത്ത് സത്തെന്ന് സർവത്ര അറിയുന്നു എന്ന് പറഞ്ഞു. സത്തെന്നറിയുന്നതാണ് ബ്രഹ്മം. ആ അറിവ് എന്തുകൊണ്ട്? സർവത്ര അറിയുന്നുണ്ട്. സർവത്ര അറിഞ്ഞിട്ടും അത് ബ്രഹ്മത്തിന്റെ പൂർണ്ണമായ അറിവല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അങ്ങനെ സത്തെന്നറിയുന്ന എന്തുകൊണ്ട്? ബ്രഹ്മത്തെ സർവത്ര അറിയുന്നു ഇതെന്ന്. ആ ഇതെന്നറിയുമ്പോ ആ ഇതെന്നുള്ള അറിവ് ബ്രഹ്മത്തിന്റെ പൂർണ്ണമായ അറിവാണ്. ഇതെന്നറിയുമ്പോൾ ഞാൻ ബ്രഹ്മത്തെ പൂർണ്ണമായി, സത്തെന്നറിയുമ്പോൾ ഞാൻ ബ്രഹ്മത്തെ പൂർണ്ണമായും അറിഞ്ഞു എന്നൊരാൾക്ക് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആ അതിനെ സത്തെന്നറിഞ്ഞാൽ മാത്രം പോരാ, ആ സത്യം എന്താണെന്നുകൂടെ അറിയണം. ആ സത്യം എന്താണ്? നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, വ്യാപകമാണ്, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും അത് ഒരിക്കലും നശിക്കാത്തതാണ്. ഇങ്ങനെയൊക്കെ അറിയണം. ശരി, സത്തെന്നറിയുന്നത് ബ്രഹ്മത്തെയാണ്. എന്നാ പിന്നെ അത് നിത്യമാണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടി. അതറിയുന്നതിന് എന്താ തടസ്സം? എന്താ തടസ്സം? എന്തായാലും ബ്രഹ്മത്തെ ഉണ്ട് എന്നറിയുന്നു. ഉണ്ടെന്നുള്ള അറിവ് ബ്രഹ്മത്തിന്റെ അറിവെന്ന് പറഞ്ഞു. ഉണ്ട് എന്നറിയുന്നത് ബ്രഹ്മത്തെയാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് തന്നെ പൂർണ്ണമായ ബ്രഹ്മജ്ഞാനായിക്കൂടെ? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്തുകൊണ്ട് സർപ്പത്തെ കാണുമ്പം കയറുന്ന എന്തുകൊണ്ട് അറിയുന്നില്ല? ആ സർപ്പം എന്നുള്ള ജ്ഞാനം തന്നെയാണ് അതിന് തടസ്സം. സർപ്പം എന്നുള്ള അറിവ് തന്നെ തടസ്സമായിരിക്കണം, അതുകൊണ്ടാണ് കയറെന്നറിവ് ഉണ്ടാകാത്തത്. അതുപോലെ ഈ പ്രപഞ്ചജ്ഞാനം, നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ജ്ഞാനം തന്നെയാണ് നമുക്ക് ഉണ്ട് എന്നറിഞ്ഞാലും അത് ബ്രഹ്മമാണോ എന്നുള്ള അതിന്റെ ശരിയായ അറിവ്. അതിനാണ് പരമാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. അതുണ്ടാകുന്നതിന് തടസ്സമായിരിക്കുന്നു. അപ്പോ ഈ നമ്മള് പ്രപഞ്ചജ്ഞാനം നമുക്കുള്ളതുകൊണ്ട് ബ്രഹ്മത്തെ ഉണ്ട് എന്നറിഞ്ഞാലും പൂർണ്ണമായി അറിയാൻ പറ്റുന്നില്ല. എന്താണ് മുഴുവൻ ഞാൻ പറഞ്ഞതിന്റെ പകുതിയായോ? ഞാൻ പറഞ്ഞതിന്റെ പകുതിയേ പറഞ്ഞുള്ളൂ. പകുതി സെന്റൻസ് പകുതി കൂടെ ഉണ്ട്. എന്താണ് അതിനൊന്നുകൂടെ ഒന്നുകൂടെ പറഞ്ഞു? അതുകൂടെ പറഞ്ഞാലേ അത് പൂർണ്ണമാവും. ഞാൻ പറയുന്നതിന്റെ പകുതി മുക്കാല് കാല് ഒക്കെ നിങ്ങൾ പിടിച്ചെടുക്കുന്നു, ബാക്കി അങ്ങ് പോവുകയാണ്, വായുവിൽ വിലയിച്ചു പോവുകയാണ്. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞു. അതാണ് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കും, നിങ്ങൾ ശ്രദ്ധിക്കുന്നോന്നറിയാം. ഞാൻ മാറ്റി പറഞ്ഞാലും നിങ്ങൾ അത് തന്നെ പറയും. അപ്പൊ എന്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോ ബ്രഹ്മം അസത്യമാണ് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അസത്യമാണ്, സത്യമാണെന്ന് പറയും. പറയും സത്യമാണ്, മനസ്സിലാക്കണം പറയുന്നു. ഞാൻ പറഞ്ഞത് ഉണ്ട് എന്നറിഞ്ഞാലും ബ്രഹ്മത്തെ അത് ബ്രഹ്മത്തിന്റെ പൂർണ്ണമായ അറിവാകുന്നില്ല. എന്തുകൊണ്ട്? അതാണ് എന്റെ ചോദ്യം. ആ പ്രപഞ്ചജ്ഞാനം ഉണ്ടൂടെ, സർപ്പജ്ഞാനം ഉള്ളതുകൊണ്ടാണ് കയറെന്നറിയാത്തത്. എന്നാ കയറിനെ അറിഞ്ഞിട്ടും കയറിനെ എങ്ങനെ അറിയുന്നു? ഇത്രയും മനസ്സിലാക്കിയത് വളരെ സിമ്പിളായി മനസ്സിലാക്കാമെന്നുള്ളതാണ് ഉദ്ദേശം. സർപ്പജ്ഞാനം ഉണ്ടായാലും കയറിനെ അറിയുന്നു, എങ്ങനെ അറിയുന്നു? ഇതാണ്. പക്ഷെ കയറെന്നറിയാൻ പറ്റുന്നില്ല. അതുപോലെ ബ്രഹ്മത്തെ നമ്മൾ ഉണ്ട് എന്നറിഞ്ഞാലും നമുക്കതിനെ പൂർണ്ണമായി അറിയാൻ പറ്റുന്നില്ല. പൂർണ്ണമായി അറിയാന്ന് വെച്ചാൽ എങ്ങനെ അറിയണം? ഈ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്ന അത് സത്യമാണോ നിത്യമാണോ എന്നൊക്കെ അറിയണം. അങ്ങനെ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല? അത് തന്നെ, എന്തുകൊണ്ടെന്ന്? ഈ പ്രപഞ്ചജ്ഞാനം ഇങ്ങനെ ഉള്ളത് കൊണ്ട് അറിയാൻ പറ്റുന്നു. അപ്പൊ ഉണ്ട് എന്നറിയുന്നത് ബ്രഹ്മത്തെയാണ് എന്നിവിടെ പറയുന്നത് കൊണ്ട് ബ്രഹ്മത്തെ ഒരാള് യഥാർത്ഥമായി അല്ലെങ്കിൽ പൂർണമായി അല്ലെങ്കിൽ സത്യമായി അറിഞ്ഞു എന്നതിനർത്ഥമില്ല. പിന്നെ എന്തിനെ അറിയുന്ന? ഈ ഉണ്ട് എന്ന് പിന്നെ അറിയുന്ന എന്തിനെ? ഈ പ്രപഞ്ചത്തോട് കൂടിയിരിക്കുന്ന ബ്രഹ്മത്തെയാണ് അറിയുന്നത്. ഉണ്ടെന്നറിയുന്നു, അതായത് സർപ്പത്തിനോട് കൂടി ചേർന്നിരിക്കുന്ന കയറിനെയാണ് നമ്മൾ എന്തറിയുന്നത്. അപ്പൊ സർപ്പത്തിനോട് കൂടി ചേർന്ന് കയറിയിരിക്കണമെങ്കിൽ സർപ്പം ഉണ്ടാ? പിന്നെ ഇങ്ങനെ സർപ്പത്തിനോട് കൂടി ചേർന്ന് കയറിന്റെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയുന്നത്? അപ്പൊ സർപ്പഭ്രാന്തിയോട് കൂടി കയറിന്റെ ജ്ഞാനം ഉണ്ടാകും. ഒരു ഭ്രാന്തിയാണ്. അപ്പൊ അദ്വൈതം പറയുന്ന അതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ ഒരു ഭ്രാന്തിജ്ഞാനമാണ്. ആ ഭ്രാന്തിജ്ഞാനത്തിൽ നമ്മൾ എന്തിനെ അറിയുന്നു? എങ്ങനെ അറിയുന്നു? ഉണ്ട് എന്നറിയുന്നു. അപ്പൊ അത് ഭ്രാന്തിജ്ഞാനത്തിൽ നമ്മൾ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണമായ ജ്ഞാനമാണ്. നമ്മുടെ അറിവ് അപൂർണമാണ്. അത് തന്നെയാണ് സ്വാഭാവിക ജ്ഞാനം എന്ന് പറയുന്നത്. നിരുപാധികമല്ല ജ്ഞാനമേകം ഹി എന്താണ് സ്വാഭാവിക ജ്ഞാനം. നമ്മള് കയറിനെ സർപ്പഭ്രാന്തിയുള്ളപ്പോ കയറിനെ അറിയുന്നതും സ്വാഭാവിക ജ്ഞാനമാണ്. ഇതെന്ന് സ്വാഭാവികമായ ജ്ഞാനമാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇന്ന് പൊതുവെ പറയാറ്. പിന്നെ ഇതിലൊക്കെ ശാസ്ത്രന്മാർക്ക് അദ്വൈതികൾക്ക് പല പല സമ്പ്രദായങ്ങൾ പല പല വ്യാഖ്യാനങ്ങളൊക്കെയുണ്ട്. വേദാന്ത പരിഭാഷയിലൊക്കെ കുറെ വരുന്ന അതൊക്കെയുണ്ട്. ഞാനിവിടെ പൊതുവായി പറയും, നമുക്ക് മനസ്സിലാക്കാം. കൂടുതലങ്ങനെ അവരുടെ വാദങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം വരും. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും. വാദിക്കാനും ജയിക്കാനും അല്ല എന്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ടാണ് ഗുരു പറഞ്ഞു വാദിക്കാനും ജയിക്കാനും എന്നാണ്? സാറിനങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ വാദിക്കാനും ജയിക്കാനും. അപ്പൊ വാദിക്കാനും അല്ല ജയിക്കാനും അല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ടാണ് പറഞ്ഞു വാദിക്കാനും അല്ല ജയിക്കാനും അല്ല? നിരന്തരം നിങ്ങൾ പ്രയോഗിക്കുന്നതല്ലേ? എങ്ങനെ ഏത് കാര്യമായാലും, മതങ്ങളുടെ കാര്യം മാത്രമല്ല, ഏത് കാര്യമായാലും മതങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞല്ല. എങ്ങനെ വാദിച്ചാ ജയിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് നമുക്കൊരിക്കലും വാദിച്ച ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ വാദിക്കരുത്, വാദിച്ചാ ജയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വാദിക്കുന്നവരുടെ കഴിവനുസരിച്ചിട്ടാണ്. നമ്മൾ വാദിച്ച് ജയിക്കുന്ന എവിടെയാണ്? നമ്മളെവിടെ വാദിച്ച് ജയിക്കുന്നത്? ആ നമ്മൾ നമ്മള് നമ്മളെക്കാളും മോശമുള്ള ആൾക്കാരുടെ അടുത്ത് വാദിച്ച് ചെയ്യുന്നു. നമ്മളെക്കാളും മിടുക്കന്മാരെ അടുത്ത് വരുമ്പോഴോ അങ്ങനെ വരും. അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന വാദങ്ങളെക്കാളും വേറെ ശക്തമായ വാദങ്ങൾ ഒരാൾ ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് പരാജയം സമ്മതിക്കേണ്ടി വരും. നമ്മൾ ജയിക്കുന്നത് വാദിച്ച് ജയിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമേ അല്ല. വാദിച്ചാൽ നമുക്ക് പരമാവധി സാധിക്കുന്ന എന്താണ്? അങ്ങേറ്റം പോയാൽ നമുക്ക് വാദിച്ചാൽ നമ്മുടെ വാദഗതിയെ മറ്റൊരാള് നിഷേധിക്കുന്നത് വരെ നമുക്ക് മറ്റൊരാളുടെ വാദത്തെ നിഷേധിക്കാം. നമ്മുടെ വാദഗതി വേറൊരാള് നിഷേധിക്കുന്നത് വരെ നമ്മുടെ വാദത്തെ അതിനകത്ത് അതിനായുസത്രയുള്ളൂ. അതുകൂടെ സംഭവിക്കും അല്ലെങ്കിൽ പിൽക്കാലത്ത് സംഭവിക്കും. അപ്പൊ വാദത്തിലൂടെ ഒരു കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റും. അവിടെ കൂടുതൽ അറിവും ബുദ്ധിയും പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾ ജയിക്കും, പക്ഷെ അയാൾ വേറെടുത്ത് തോക്കും. പിന്നെ പരസ്പരം അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞാൽ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അറിയാനും അറിയിക്കാനും എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ആകാശത്തുനിന്ന് പൊട്ടി വീഴും. പോരാ, സിമ്പിളായ ഒരു കാര്യമാണ്. മറ്റുള്ളവരിൽ നിന്ന് അറിയുക, മറ്റുള്ളവരെ അറിയിക്കുക, ആശയവിനിമയം എന്ന് പറയും. വിനിമയം ചെയ്യാന്ന് വെച്ചാൽ കച്ചവടം ചെയ്യുക, കൊടുക്കൽ വാങ്ങുക. അറിയുകയും അറിയിക്കുകയും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പലതും അറിയും. നമ്മൾ ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരും. നമ്മൾ വേറൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറയുന്ന കാര്യം ബോധ്യപ്പെട്ടാലും നമ്മൾ ശരിക്കും കയറി എന്ത് ചെയ്യും? അത് ബോധ്യപ്പെട്ടു എന്ന് അംഗീകരിക്കാതെ അവരോട് വാദിക്കാൻ നോക്കും. അത് പാടില്ലെന്നാണ്. നമ്മൾ വേറൊരാൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അത് അപ്പം അംഗീകരിക്കും. ബോധ്യപ്പെട്ട കാര്യം പിന്നെ നിഷേധിക്കാൻ പോകും. അപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് രണ്ടുപേരും വിചാരിച്ചാൽ ഇത് നടക്കും. നമ്മളോട് സംസാരിക്കുന്ന ആളും അങ്ങനെ ഒരു മനോഭാവം വേണം. എങ്ങനെ എങ്ങനെ മനോഭാവം വേണം? കേട്ടില്ല. നമ്മുടെ അറിവ് അവരംഗീകരിക്കും. അങ്ങനെയുള്ളവരുടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരാള് മുൻവിധിയോടുകൂടി വന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല, അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പരസ്പരം എന്താണ്? ആശയവിനിമയം നടത്താനാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ പോയി കഴിഞ്ഞാൽ എന്നും നമുക്ക് തർക്കിക്കാനേ പറ്റും. പരസ്പരം നമ്മളെ ശ്രദ്ധ മുഴുവൻ മറ്റവും പറഞ്ഞതിനെ കണ്ണിക്കുന്നതിനാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവും വലുതാകത്തില്ല, മറിച്ച് നമ്മുടെ ഈഗോ അഹന്ത അത് വലുതാകത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ചിന്തിച്ചു. അപ്പൊ ഇവിടെയും പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ ഈ അനുഭവം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായിട്ട് നമുക്ക് അത് പൂർണ്ണമാകുന്നു. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. എന്താണ് സർപ്പത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് കയറിനെ അറിഞ്ഞിട്ട് മാറി പൂർണ്ണമാകുന്നില്ല. പൂർണ്ണമാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണോ അതായിട്ട് അറിയാൻ പറ്റുന്നില്ല. കയറിന്റെ പൂർണ്ണമായ അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം. ബ്രഹ്മത്തിന്റെ പൂർണ്ണമായ അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഉണ്മ എന്ന് പറയുന്ന ബ്രഹ്മമല്ലേ? അത് ബ്രഹ്മമായിട്ടുള്ള അറിവല്ലേ? അതെ തന്നെ. ഉണ്ടെന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ്. ബ്രഹ്മമാണ് ഉണ്ടെന്നിരിക്കുന്നത്. പൂർണമായി അതറിയുന്നില്ല. അത്രയും അറിഞ്ഞാൽ പോരാ, പൂർണമായി അറിയുന്നില്ല. അതിന് എന്തു പറഞ്ഞു? നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായ അറിവാണ്. എന്നാണ് ഉപാധികളോടുകൂടി അറിയും. ഉപാധി എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെ. ഈ പ്രപഞ്ചം എങ്ങനെ ബ്രഹ്മത്തിന് ഉപാധിയായി? അതെവിടെ നിന്ന് കടന്നു വന്നു? നിത്യവും ശുദ്ധവുമായിരിക്കുന്ന ബ്രഹ്മത്തിന് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഉപാധി എവിടെ നിന്ന് കിട്ടി? രജ്ജു എന്ന് പറയുന്ന കയറിന് ഈ സർപ്പം എന്ന് പറയുന്ന ഉപാധി എവിടെ നിന്ന് കിട്ടി? ഇതും അത് തന്നെ ഭ്രാന്തിയാണ്. ഭ്രാന്തി എവിടെ നിന്ന് വന്നു? എന്തുകൊണ്ട് വന്നു ഭ്രാന്തി? അവിദ്യ, അജ്ഞാനം, മായ. അവിടെ ഒന്നുകൂടെ സ്വീകരിക്കുകയാണ്. അവിദ്യ, അജ്ഞാനം അല്ലെങ്കിൽ മായ, അങ്ങനെ ഒരു സംഭവം കൂടെയുണ്ട്. ബ്രഹ്മം, മായ, പ്രപഞ്ചം. ശരി, ഇതൊക്കെ നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? കാരണം ഉണ്ടെന്നറിയുന്നു, അത് പൂർണ്ണമായ അറിവല്ല. പൂർണ്ണമായ അറിവ് അത് നിത്യശുദ്ധ ബുദ്ധമുക്തമെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഉണ്ടെന്നറിയുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും അറിയുന്നുണ്ട്. ഇത് ബ്രഹ്മമാണെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? എങ്ങനെ മനസ്സിലാക്കി? അദ്വൈതികൾ എന്തു പറയും? എന്തു പറയും? ഈ ഉണ്ടോന്നറിയുന്ന ബ്രഹ്മമാണെന്ന് ഇപ്പൊ പറയുന്നു. ആ ബ്രഹ്മമാണെന്നെങ്ങനെ ഈ അദ്വൈതി മനസ്സിലാക്കി? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രുതി വേദം ഉപനിഷത് ഉക്തി രഹസ്യം ഓർത്തെടുക്കണമെന്ന് ഗുരുവും പറഞ്ഞിരിക്കുന്നതാണ്. ബ്രഹ്മം അറയോതും അർത്ഥവും ഗുരുവോതും അർത്ഥവും ഒരു ജാതിയിലുള്ള എന്നുതാൻ പൊരുളാം. ഇത് കൊടുത്താൽ അഖിലാഗമത്തിനും. വേറെ സന്ദർഭത്തിൽ പറഞ്ഞെങ്കിലും അവിടെ മറ അല്ലെങ്കിൽ ശ്രുതി, ഇതാണ് അദ്വൈതികൾ പറയുന്നത്. ശ്രുതിയിൽ നിന്ന് ആ ശരി, ശ്രുതി അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞു. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ഇത് എന്താണ് സത്വം എന്ന് പറയുന്നത് പൂർണ്ണ ബ്രഹ്മത്തെയാണ്. പൂർണ്ണ മത പൂർണ്ണവിധം പൂർണ്ണ പൂർണ്ണ ഉദച്ചതി ചൊല്ലാറുണ്ട്. അറിയാമോ ചൊല്ലാൻ അർത്ഥം അറിയാമോ? എല്ലാം പൂർണ്ണം. ഇത്രയും അറിയുന്നതിന് എന്താ പറയാ? എല്ലാം പൂർണ്ണം. പൂർണ്ണത്തിലൂർണ്ണം പോകുന്നു, പിന്നെ പൂർണ്ണമേ ഉള്ളൂ. സർവത്ര പൂർണ്ണം, പൂർണ്ണം പൂർണ്ണം പോകും. ഇപ്പൊ ശ്രുതിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ഈ കാര്യം? ശ്രുതിയാണ്. നീ ശ്രുതി മനസ്സിലാക്കി അത് പോട്ടെ, അതൊരു ചോദ്യം. മറ്റൊന്ന്, ഇങ്ങനെ ശ്രുതി അല്ലെങ്കിൽ വേദം പറയുന്നു, അദ്വൈതികൾ പറയും വേദം പറയുന്നു ഇങ്ങനെ ഇത് പൂർണ്ണമാണ്. വേദം പറഞ്ഞ അത് ശരിയാവും? വേദം പറഞ്ഞുകൊണ്ട് പൂർണ്ണമാണോ? അല്ല. ആണോ? എന്തുകൊണ്ട്? വേദം പറഞ്ഞെന്ന് പറഞ്ഞൊരു കാര്യം എങ്ങനെ ശരിയാവും? വേദം പറഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈശ്വരൻ പറഞ്ഞു. വേദം ഈശ്വരൻ പറഞ്ഞാണ്. ഈശ്വരൻ പറഞ്ഞ സത്യമാണ്. ഇത്രയും കടമ്പ കടന്നു പോകണം. ഉണ്ട് എന്നറിയുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്, പക്ഷേ അത് പൂർണ്ണമായ അറിവല്ല. പൂർണ്ണമായ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഉണ്ട് എന്ന് പറയുന്ന ബ്രഹ്മം അത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണെന്ന് അറിയണം. ഇത് നിങ്ങൾ എങ്ങനെ അറിയും? എന്റെ ഉത്തരം വേദത്തിൽ നിന്ന്. വേദത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയായി അറിയാവുന്ന എങ്ങനെ? ഈശ്വരം പറഞ്ഞു. ശരി, ഈശ്വരൻ വേദത്തിൽ എവിടെയാണ് കൃത്യമായി നിങ്ങളെ പറയുന്ന ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് എവിടെ പറഞ്ഞിരിക്കുന്നു? ആ, നിങ്ങൾ ഈ പറയുന്നതാണ് പൂർണ്ണമതയുടെ അർത്ഥമെങ്കിൽ ശരിയാണ്. പക്ഷെ പൂർണ്ണമതയ്ക്ക് വേറെ അർത്ഥം പറയാൻ, നിങ്ങൾ പറയുന്ന അർത്ഥം തന്നെ പറയണമെന്ന്. പിന്നെ അദ്വൈതം എന്താ പറയുന്നത്? അനുഭവം എന്ന് പറഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ പറയുന്നതാണ് ശ്രുതിയുടെ ശരിയായ അർത്ഥം എന്ന് അദ്വൈതിക്ക് എങ്ങനെ പറയാൻ പറ്റും? വ്യാഖ്യാനം അദ്വൈതി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? അദ്വൈതിയുടെ വ്യാഖ്യാനം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെയാണ്. ഞാൻ പറയുന്ന അതുപോലെ മനസ്സിലാക്കിയെന്നല്ല, നിങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കും. അതുപോലെ അദ്വൈതി ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതുകൂടെ ചേർത്താലേ അദ്വൈതം പൂർണ്ണമാകും. അനുഭവത്തിലൂടെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമുണ്ട്. എന്താണ് എന്താണ് കുഴപ്പം? ഒരാളുടെ അനുഭവം വേറൊരാൾ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും. നിങ്ങളുടെ അനുഭവം ഞാനെന്തിനാ സ്വീകരിക്കുന്നു? ഞാൻ പറയുന്നത് എന്റെ മുമ്പ് ഇരിക്കുന്ന വ്യക്തി മഹായോഗ്യനും പരമയോഗ്യനും ഇങ്ങനെ ഒരുപാട് വർണ്ണിച്ച് പറയുകയാണ്. അത് എന്റെ അഭിപ്രായം. വേറൊരാളത് സ്വീകരിക്കണമെന്നുണ്ടോ? അയാൾ സ്വീകരിക്കണമെന്നുണ്ടോ? എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് സ്വീകരിക്കുക യാതൊരു ബാധ്യതയും. അല്ലെങ്കിൽ പറയുന്ന അനുഭവം എങ്ങനെയുള്ളതായിരിക്കണം? സർവസാമാന്യമായ അനുഭവമായിരിക്കണം. സർവസാമാന്യമായി എന്റെ മുമ്പ് ഇരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്യത്തില്ല. എന്തുകൊണ്ട്? സർവസാമാന്യമാണ്, എല്ലാവരും മനുഷ്യരായിട്ടാണ് അറിയുന്നത്. പക്ഷെ എന്റെ മുമ്പ് ഇരിക്കുന്ന ഒരു ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കും. കേൾക്കുന്ന ആള് തന്നെ ചിലപ്പോൾ സമ്മതിച്ചത് ഞാൻ ബ്രഹ്മമൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനൊരു മനുഷ്യനാണ്, ബ്രഹ്മമൊന്നുമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടെന്താ ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞു? എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞു വന്നു. എന്തൊക്കെ പോയിന്റുകളാ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു, അവസാനം പറഞ്ഞു. എന്തൊക്കെ പോയിന്റുകളാ പറഞ്ഞു? കറക്റ്റ്. അത് വേദം പറയുന്നു ബ്രഹ്മം എന്താണെന്ന് യഥാർത്ഥത്തിൽ വേദത്തിൽ നിന്ന് അറിയാൻ പറ്റും. വേദത്തിൽ പറയുന്നത് സത്യമാകുന്നത് അത് ഈശ്വരൻ പറഞ്ഞു എന്ന് തന്നെ പറയുന്നു. വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാകുന്നത് ഈശ്വരൻ പറഞ്ഞു. നിർബന്ധമില്ല. അനുഭവത്തെ കുറിച്ച് നമ്മൾ ഇനി ഒടുവിൽ ചർച്ച ചെയ്യും. എന്നാ എല്ലാവർക്കും അങ്ങനെ ഒരാൾക്കൊരു വിഷയത്തിൽ ഒരു പ്രത്യേക ജ്ഞാനമുണ്ട്, മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ സ്വീകരിക്കണമെന്നില്ല. ഞാൻ പറയാണ് ഞാനത് ആ മൂലയ്ക്ക് ഒരു കുട്ടിച്ചാത്ത ഇരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുഭവം എനിക്കങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷെ ഒരാളത് അംഗീകരിക്കണമെന്ന് ഇല്ല. അങ്ങനെ പോകും. ഇനി വേദത്തിൽ ഈ അർത്ഥം ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു? അതുകൂടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? അതല്ല, വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞു. കാരണം എന്തുകൊണ്ട് അദ്വൈതയുടെ വ്യാഖ്യാനമാണെന്ന് പറയാൻ എന്താ കാരണം? അദ്വൈതിയുടെ വ്യാഖ്യാനമാണ് വേദം എന്ന് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. വേദത്തിലുണ്ട്, ഈശ്വരൻ പറഞ്ഞു, ഇതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇതൊക്കെ അദ്വൈതിയുടെ വ്യാഖ്യാനമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? ആ അദ്വൈതിയുടെ ബുദ്ധിയും കഴിവും ബോധ്യപ്പെടലുകളും അനുസരിച്ച് അദ്വൈതി വ്യാഖ്യാനിച്ചതുപോലെയുള്ള മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത്. ദ്വൈതികൾ അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത്. അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ് അദ്വൈതം. ദ്വൈതിയുടെ കാഴ്ചപ്പാടാണെങ്കിൽ ഇതേ ശ്രുതി തന്നെ എന്താവും? ദ്വൈതമാവും. ആണ് പറയുന്നത്. ഇങ്ങനെയാണ് അദ്വൈതത്തിന്റെ പോക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ ആദ്യം പറഞ്ഞ കാര്യം വിടാൻ പാടില്ല, നിരുപാധികമായ ഒരു തത്വത്തിലാണ് ഇതൊക്കെ അനുഭവപ്പെടുന്നത്. ആദ്യം പറഞ്ഞു ഇതൊക്കെ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് നിരുപാധികമായ തത്വത്തിലാണ്. ആ നിരുപാധിക തത്വത്തെയാണ് നമ്മൾ അസ്ഥി എന്നറിയുന്നത്. നമുക്ക് അസ്തിത്വം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെന്നുള്ള അനുഭവം, പക്ഷെ അതിന് കാരണമായി ഒരു നിരുപാധിക തത്വം ഉണ്ടെന്ന് എങ്ങനെ അറിയും? നിരുപാധികമായ ഒരു തത്വം എന്നെങ്ങനെ അറിയും? അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ശ്രുതി പറഞ്ഞു വ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ശ്രുതി പറഞ്ഞു എന്ന് അദ്വൈതി പറയും, അദ്വൈതി അതിനെ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു നിരുപാധികത്വം ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? അത് പറഞ്ഞല്ലോ, വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നു. വ്യാഖ്യാനത്തിലൂടെ ആ അത് അദ്വൈതിയുടെ ഒരു യുക്തി. ഇങ്ങനെ എന്താണ് ഒരു സർപ്പത്തിന്റെ ഭ്രമം ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു കയർ വേണം. സർപ്പഭ്രമം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു കയറ് വേണം. അത് സർപ്പമല്ല, സർപ്പത്തിൽ നിന്ന് വേറെയാണ്. സർപ്പം പോലെ നശിച്ചു പോകുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ച ഭ്രമം ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ബ്രഹ്മം വേണം. എന്ന് വെച്ചാൽ ആ ബ്രഹ്മം നിരുപാധികമാണ്. ശരി, സർപ്പത്തിന്റെ എന്താണോ ഭ്രമം ഉണ്ടാകുന്നതിന് കയർ അവിടെ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് സർപ്പത്തെയും കയറിനെയും അറിയാം. പക്ഷെ ഈ പ്രപഞ്ചാനുഭവത്തിലൂടെ ഈ സത്തം എന്ന് പറയുന്ന അനുഭവം ഉണ്ടായി വരുന്നതിന് ഇതിന്റെ പിന്നിൽ ഒരു നിരുപാധിക തത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന എന്ത് വ്യക്തിയുണ്ട് മനസ്സിലാക്കുന്നു? എന്താ വ്യക്തി? എന്ത് കാരണം? അത് കാരണം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. കാര്യമുണ്ടെങ്കിൽ കാരണം വേണമെന്ന്, നിരുപാധിക കാരണമാണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഒരു കാര്യമുണ്ടെങ്കിൽ കാരണം വേണം, ഇത്രയും ആർക്കും മനസ്സിലാക്കും. പക്ഷെ ആ കാരണം നിരുപാധികമാണെന്ന് എങ്ങനെ തീരുമാനിക്കും? ഇതുവരെ പറഞ്ഞു നിങ്ങൾക്ക് സ്വയം പറയാമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. അത് നിരുപാധികമാണെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ പറയും. യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാസഹ അഗ്രാഹ്യം യസ്യമതം തസ്യ മതം. ഇങ്ങനെയുള്ള നിരവധി ശ്രുതികൾ, ആ ശ്രുതികളെ വ്യാഖ്യാനിക്കുമ്പോൾ ആ ശ്രുതികളിൽ പറയുന്നത് മനസ്സിനും വാക്കിനും ഒന്നും എത്താൻ വയ്യാത്ത ഒരു തത്വം ഇതിന്റെ പിന്നിലുണ്ട്. അവിടെ മനസ്സെത്തത്തില്ല, വാക്കെത്തത്തില്ല, അങ്ങനെയുള്ള ഒരു തത്വം ഉണ്ട് എന്ന് പറയുന്നു. അതിൽ നിന്നാണ് മനസ്സും വാക്കും തത്വമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനൊരു നിരുപാധികം എന്ന് പറയുന്നു. അഹങ്കാരാധീനം യത് എന്ന് പറഞ്ഞു. അതുപോലെ അങ്ങനെ ഒരു തത്വം ഉണ്ടെന്ന് ശ്രുതി പറയുന്നു, അതുകൊണ്ട് വേദം പറയുന്നു അങ്ങനെ ഒരു തത്വത്തെ അംഗീകരിക്കും. അത് നിരുപാധികം എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ നിരുപാധികമായൊരു തത്വത്തിൽ നിന്നാണ് നമുക്ക് സോപാധികമായി അനുഭവം ഉണ്ടാകുന്നത് അസ്ഥിയസ്ഥി എന്ന്. ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിരിക്കുന്നത് എന്താണ്? ശ്രുതിയാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. അദ്വൈതത്തിൽ വേദമാണ്, അദ്വൈതയുടെ സിദ്ധാന്തമാണ്. അത് പാരമ്പര്യമായി അത് അങ്ങനെയാണ് സ്വീകരിച്ചത്. അത് വ്യാഖ്യാനിക്കുന്നതിന് സ്വീകരിക്കുന്നത് പല പല യുക്തികളാണ് സ്വീകരിക്കുന്നത്. യുക്തികളിലൂടെ അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിന് വിഷയമല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്, ഒരാൾ അനുഭവിച്ചറിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. മനസ്സിന് വിഷയമല്ലാത്തതിനെ അനുഭവിച്ചറിയാൻ പറ്റും, പ്രത്യേകിച്ച് അനുഭവിച്ചറിയാനൊന്നും പറ്റില്ല. അനുഭവിച്ചാൽ ഇത്രയും അനുഭവിക്കാൻ പറ്റുന്നതാണ്, മനസ്സിന് വിഷയമുണ്ട് ഇത്രയും അറിയാം. അതിനപ്പുറം അതിനെക്കുറിച്ചൊരറിവുണ്ടാകത്തില്ല. അപ്പൊ ശ്രുതിയെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തത്വം ഉണ്ടെന്നുള്ള നിലവാരത്തിൽ, ഒരു നിരുപാധിക തത്വം ഉണ്ടെന്ന് പറയുന്ന ഒരു തലത്തിലെത്തിച്ചേരുന്നത്. ഇത്രയൊക്കെ പൊതുവായി അറിഞ്ഞിരിക്കണം.